അത്യുഗ്രഭൂരികർമാണോ നാസ്തികാരൗരവാജനാഃ തേപി തിഷ്ഠന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തതോ ഗതഃ. ദ്വിതീയഃ തീർത്ഥസാരഃ സ ച നഷ്ടഃ. കഥം? അത്യുഗ്രഭൂരികർമാണഃ അത്യുഗ്രം ഭൂരി ച കർമ്മ യേഷാം തേ അത്യുഗ്രഭൂരികർമാണഃ. ബഹു അത്യുഗ്രം കർമ്മ യേ കുർവന്തി തേ അത്യുഗ്രഭൂരികർമാണഃ തഥാവിധാഃ ജനാഃ തഥാ നാസ്തികാഃ ജനാഃ വേദനിന്ദകാ ജന നാസ്തികോ നാസ്തികോ വേദനിന്ദകാ നിത്യമരഃ. രൗരവാഃ ശബ്ദമുഖരിണഃ തഥാവിധാ ജനാഃ തീർത്ഥേഷു തിഷ്ഠന്തി തസ്മാത് തീർത്ഥസാരശ്ച നഷ്ടഃ. തീർത്ഥേഷു പുണ്യകർമാണഃ സ്ഥാതവ്യാഃ ഭവന്തി. അധുനാ തു ദുഷ്ടകർമാണഃ നാസ്തികാശ്ച തത്ര തിഷ്ഠന്തി ബഹുപ്രലാപനശ്ച ജനാഃ തത്ര തിഷ്ഠന്തി. തസ്മാത് തീർത്ഥാനാം സാരശ്ച നഷ്ടഃ ഇത്യർത്ഥഃ.